ഭീരോ തമസ പിശാചവത് ജനംപതേ. ഭയമുള്ളവന് ഇരുട്ടിൽ നിന്ന് പിശാചെന്നതുപോലെ ജനംപതേ ഏതെന്നാണ് അനുഭവപ്പെടുന്നത്. ഇരുട്ടിൽ നിന്ന് പിശാച് അനുഭവപ്പെടുന്നത് പോലെയാണ് ഉദാഹരണം പറഞ്ഞു. ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്ന ഒന്ന്. അപ്പൊ ഇരുട്ടിന്റെ സ്ഥാനത്ത് കൂടെ പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ചേർത്തോളും ഇരുട്ടിന്റെ സ്ഥാനത്ത് അവിദ്യ. പിശാചിന്റെ സ്ഥാനത്ത് പ്രപഞ്ചം. ഇരുട്ടിൽ പിശാചിനെ കാണുക എന്ന് പറയുന്ന എന്താണ്, ഒരു മാനസിക പ്രശ്നമാണ്. ഫോബിയ എന്ന് പറയും. ഫോബിയ എന്ന് വെച്ചാൽ അകാരണമായ ഭയം. ഇതൊക്കെ ഇന്നും ആധുനിക മനഃശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ഫോബിയകൾ വാങ്ങും. ഇതിനെ സംബന്ധിച്ചെങ്കിലും ഒരു പേടിയില്ലാത്ത ആരും കാണത്തില്ല. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്നതിനും മനഃശാസ്ത്ര ചികിത്സകളുണ്ട്. ചിലർക്ക് ചിലന്തിയെ പേടിയായിരിക്കും, ചിലർക്ക് മുറുമ്പിനെ പേടിയായിരിക്കും, ചിലർക്ക് മേളിക്കയറുന്ന പേടിയായിരിക്കും, ചിലർക്ക് ഇടുങ്ങിയ മുറിക്കകത്ത് കയറുന്ന പേടിയായിരിക്കും. എല്ലാത്തിനും ഇന്ന് ചികിത്സകളുണ്ട്. ക്രമേണ ക്രമേണ അത് മാറ്റിയത് മനഃശാസ്ത്ര ചികിത്സ മരുന്ന് കൂടാതെ. അതുപോലെ ഒരു പേടിയാണ് കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ പറഞ്ഞ് പേടിപ്പിച്ച്, ഇരുട്ടിൽ ബോധമുണ്ടെന്ന് പേടിപ്പിച്ച് കാണുന്നത്. നെക്റ്റോഫോബിയ എന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോ കുട്ടികൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരപ്പതൊക്കെ ഇരുട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ക്രമേണ ക്രമേണ ആ പേടി മാറ്റിയെടുക്കും മനഃശാസ്ത്ര ചികിത്സ. അത് മനസ്സിന്റെ ഒരു അനാരോഗ്യമാണ്. അങ്ങനെ പേടിക്കുന്നു, പ്രത്യേക കാരണമില്ല, വെറുതെ പേടിക്കുന്നു. അതുകൊണ്ട് അപ്പൊ അവിടെ ആ ഇരുട്ടിന്റെ സ്ഥാനത്തൂടെ ആ വിദ്യ എടുക്കണം. പിശാചിന്റെ സ്ഥാനത്ത് പ്രപഞ്ചത്തെ എടുക്കണം. അപ്പൊ ഇരുട്ടിൽ പിശാചിനെ കാണുന്നത് പോലെ അവിദ്യ കൊണ്ട് പ്രപഞ്ചത്തെ തോന്നുകയാണെന്നാണ്. അപ്പോ ഇതും പറയുന്നതിന് വേണ്ടിയിട്ട് ഇരുട്ടിലെ പിശാച് സത്യമല്ല, ഇരുട്ട് പിശാചായി കാണുന്ന അസത്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യ പ്രപഞ്ചമായി കാണുന്ന ഈ പ്രപഞ്ചവും അസത്യമാണ്. അത് അസത്യമാണെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് അടുത്ത് പറയുന്നത്. തദിതം അങ്ങനെയുള്ളതായ ജഗത്ത്. ബുദ്ധൈഹി അറിവുള്ളവർ, ഇവിടെ അറിവുള്ളവരെന്ന് ഉദ്ദേശിക്കുന്ന ബ്രഹ്മജ്ഞാനികൾ, ആത്മജ്ഞാനികൾ, അവരാണ് അറിവുള്ളവരെന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനികൾ ഈ ജഗത്തിനെ തദിതം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അവിദ്യയിൽ നിന്നുണ്ടായതായ ജഗത്ത്, സ്പിരിറ്റിൽ നിന്ന് പിശാച് ഉണ്ടായതുപോലെ അവിദ്യയിൽ നിന്നുണ്ടായതായ ഈ ജഗത്തിനെ ബുദ്ധേഹി വിദ്വാൻമാർ ജാഗ്രത് ഉണർന്നിരിക്കുമ്പോൾ, ജാഗ്രതി അവരുണർന്നിരിക്കുമ്പോൾ സ്വപ്ന ലോകം ബദ്ധ സ്വപ്നലോകത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ മിഥ്യായി, സ്വപ്നലോകവത് മിഥ്യായി എന്നർത്ഥം. മിഥ്യ എന്ന് പറയുന്നതിനാണ് സ്വപ്നലോകത്തെ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോ ബ്രഹ്മജ്ഞാനികൾ ഈ ലോകത്തെ മിഥ്യയായി ദൃശ്യതേ അറിയുന്നു. സ്പഷ്ടമാണ്, ഒരേ ആശയം തന്നെയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നു. എല്ലായിടത്തും ഇവിടെ അസത്യ ദർശനത്തിൽ മുഴുവൻ പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചം മിഥ്യ. സ്വപ്നം പോലെ അറിയുന്നു, കാരണം അതുകൊണ്ടാണ് ജാഗ്രത എന്ന് പറയുന്നത്. ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ച് സ്വപ്നം എന്ന് പറയുന്നത് മിഥ്യയാണ്, സത്യമല്ല, അത് അസത്യമാണ്. ഇപ്പൊ ഇല്ലല്ലോ അത്. അപ്പോ സ്വപ്നം കണ്ട് ഇപ്പം മറന്നു, അത് മറഞ്ഞു. അപ്പോ സ്വപ്നം ഇപ്പൊ ഇല്ല എന്ന് മാത്രമല്ല, അത് മറഞ്ഞു പോയത് കൊണ്ട് സത്യമല്ലെന്നും അറിയാം. സ്വപ്നം സത്യമല്ലാന്നിങ്ങനെ ഒരാൾ ഉറപ്പിക്കുന്നത്, സത്യമാണ് എന്ന് ഉറപ്പിക്കുന്നത് എന്താ കാരണം? അതിന് ജാഗ്രത അനുഭവങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജാഗ്രത അനുഭവങ്ങളില് ദേശം കാലം ഈ രണ്ട് അടിസ്ഥാനപരമായ അനുഭവത്തിലാണ് ജാഗ്രത അനുഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ദേശം ഇവിടെ ഞാനിപ്പോ ഈ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങിയാൽ ഉണർന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എനിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ദേശത്തിന് ജാഗ്രതമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. പൂർവ്വജാഗ്രത, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പുള്ളതാണ് പൂർവ്വജാഗ്രത, ഉണർന്നണീക്കുന്നതാണ് ഇപ്പോഴത്തെ ജാഗ്രത. അപ്പൊ ഏത് ദേശത്തിലാണ് ഞാൻ ഉറങ്ങിയത്, അതേ ദേശത്തിൽ തന്നെ ഞാൻ ഉണർന്നു. അപ്പോ പൂർവ്വദേശോ പൂർവ്വജാഗ്രത, ജാഗ്രതമായിട്ട് ദേശത്തിലൂടെ ബന്ധിപ്പിക്കാൻ പറ്റും. ഇനി കാലം, ഈ ജാഗ്രതന് കാലത്തൂടെ ബന്ധിപ്പിക്കാൻ പറ്റും. ഇന്നലെ അല്ലെങ്കിൽ മുമ്പ്, കുറച്ചു മുമ്പ് ഞാൻ ഉറങ്ങി, അതിനും മുമ്പ് ഞാൻ ഉണർന്നിരുന്നു. അപ്പോ ഈ ജാഗ്രതത്തില് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഒരു അനുഭവം ഉണ്ടെന്ന് മാത്രമല്ല, തുടർച്ചയുണ്ട്. ദേശത്തിനും കാലത്തിനും ജാഗ്രത അനുഭവങ്ങൾക്ക് തുടർച്ചയുണ്ട്. അതിന് മാറ്റമില്ല, നമുക്ക് മാറ്റമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇന്ന് നാളെ എന്ന് എല്ലാത്തിനെയും തിരിച്ചറിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന മുറി തന്നെയാണ് ഇത്, അടുത്ത ആഴ്ച വരുന്നതും ഈ മുറിയിലേക്ക് തന്നെ. ഈ തുടർച്ചയുണ്ട്, ദേശത്തിന്റെ തുടർച്ച, അവിടെ കാലത്തിന്റെ തുടർച്ചയും കാലത്തിന്റെ തുടർച്ചയും രണ്ടിടത്തും ഉണ്ട്, ഇന്നലെ ഇന്ന് നാളെ. ഇതാണ് ജാഗ്രതത്തിന്റെ ഒരു സവിശേഷം, ഉണർന്നിരിക്കുമ്പോൾ ഉള്ള ഒരു സവിശേഷം, അതാണ് ജാഗ്രത. എന്നാൽ ഇതിനിടയ്ക്ക് ഏത് സമയത്തും നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ സ്വപ്നത്തിൽ പോയാൽ, സ്വപ്നത്തിൽ പോയാൽ ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ അസത്യം എന്ന് പറയുന്നത്. കാരണം ഇന്നലത്തെ സ്വപ്നം ഇന്നത്തെ സ്വപ്നം നാളത്തെ സ്വപ്നം, ദേശത്തിനോ കാലത്തിനോ പരസ്പരം ഒരു ബന്ധവുമില്ല. ഇന്നലെ സ്വപ്നത്തിൽ ഞാനൊരു ദേശത്തായിരുന്നു, ഇന്ന് വേറെ സ്ഥലത്താണ്, നാളെ മറ്റൊരു സ്ഥലത്താണ്. ഇന്നലെ സ്വപ്നത്തിൽ ആ കാലം വേറെയാണ്, ഇന്നത്തെ കാലം വേറെയാണ്, ഇപ്പം പരസ്പരം ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം പ്രത്യേകം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു, സ്വപ്നങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നു. ദേശകാലങ്ങളിൽ അതിന് തുടർച്ചയില്ല, മറിച്ച് അനുഭവമാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഞാനിപ്പോ ഇരുന്നതൊക്കെ അറിയുന്ന പോലെ തന്നെ സ്വപ്നത്തിൽ ഓരോന്ന് കാണുകയും കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിലും ഞാൻ വർത്തമാന ലോകത്തിൽ തന്നെ ജാഗ്രതയെ പോലെ, ബാക്കിയെല്ലാം സ്വപ്നത്തിലുണ്ട്, ജാഗ്രത പോലെ എല്ലാം ഉണ്ട്. സ്വപ്നത്തിൽ അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ജാഗ്രതയിൽ സംഭവിക്കാത്ത ചില അനുഭവങ്ങളൊക്കെ സ്വപ്നത്തിലുണ്ടാകാം. സ്വപ്നത്തിൽ ഞാൻ ചിറക് വെച്ച് പറക്കും, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. ഇനി സ്വപ്നത്തിൽ ജാഗ്രത പോലെ തന്നെ സ്വാഭാവികമായ അനുഭവങ്ങളും ഉണ്ടാകാം. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു, സ്വപ്നമാണോ അതോ ജാഗ്രതയാണോ എന്ന് സംശയം തോന്നുന്നു. അത്രമാത്രം ജാഗ്രതമായിട്ട് ചേർച്ചയുള്ള അനുഭവങ്ങളുണ്ട്, പക്ഷെ അതിന്റെ തുടച്ച കൂടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തെ അസത്യം എന്ന് പറയുന്നത്. ജാഗ്രകാലത്തെ പോലെ ദേശകാലങ്ങളുടെ അനിശ്ചിതത സ്വപ്നത്തിൽ സ്വപ്നാനുഭവങ്ങളിൽ ഇല്ല. അതുകൊണ്ട് അത് വളരെ വിചിത്രം. ഇവിടെ പറയുന്നത് എന്താണ്? സ്വപ്നലോകവത്ത് എന്നാണ്, സ്വപ്നലോകം പോലെ എന്നാണ്. സ്വപ്നലോകവത്ത് എന്ന് വെച്ചാൽ സ്വപ്നലോകം പോലെ. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോ ഈ അനുഭവങ്ങളെല്ലാം സ്വപ്ന ലോകം പോലെ എന്ന് പറയുമ്പം, സ്വപ്ന ലോകത്തില് സ്വപ്നത്തിന് അനുഭവങ്ങൾ പോലെ ദേശകാലങ്ങൾക്ക് തുടർച്ചയില്ലാതെ അനുഭവിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ? അത് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. സ്വപ്നത്തിലെ അനുഭവങ്ങൾക്ക് ദേശകാല തുടർച്ചയില്ല, ഇന്നലെ ഇന്ന് നാളെ ഇന്ന്. ജാഗ്രതയിൽ അതുണ്ട്. അപ്പൊ സ്വപ്ന ലോകം പോലെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തെ പോലെ ദേശകാലങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ അനുഭവിക്കുന്നു എന്നല്ല അർത്ഥം. അങ്ങനെ ദേശകാലങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ അനുഭവം വന്നാൽ അത് സ്വപ്നമേ ആകത്തുള്ളൂ, ജാഗ്രത ആകത്തുള്ളൂ. പിന്നെ അതിനെ ജാഗ്രത എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ജാഗ്രത സ്വപ്നം തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മജ്ഞാനിയാണ് ഈ ലോകത്തെ അനുഭവിക്കുന്നതെങ്കിലും അവർക്ക് ഇന്നലെ ഇന്ന് നാളെ എന്നിങ്ങനെയുള്ള ഈ ജാഗ്രതത്തിലെ ദേശകാല അനുഭവങ്ങളുടെ തുടർച്ചയുണ്ടായിരിക്കും. അങ്ങനെ തുടർച്ചയുള്ളതുകൊണ്ട് എന്താ ഗുണം? ജാഗ്രത ഉണർന്നിരിക്കുന്നു. ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഈ തുടർച്ച ഉണ്ടെങ്കിൽ എന്താ ഗുണം? എന്താണ് പൂർവകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് ഇന്നത്തെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിനെ വിലയിരുത്താനും പൂർവകാല അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്മൃതി ഓർമ്മ അതിനെ ഇപ്പൊ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നത് ഈ ജാഗ്രത അനുഭവങ്ങൾക്ക് തുടർച്ചയുള്ളതുകൊണ്ടാണ്. സ്വപ്നം പോലെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കാരണം സ്വപ്നത്തിലെ സ്മൃതി എന്ന് പറയുന്നത് നമുക്ക് അപൂർവമായിട്ട് നിൽക്കും, അത് ദീർഘകാലം നിൽക്കത്തില്ല. പണ്ട് ഞാനൊരു സ്വപ്നം കൊണ്ടെന്ന് ചിലപ്പോൾ ഒരു സ്വപ്നത്തെ കുറിച്ച് പറയാം, പക്ഷെ നമ്മളെ ബാല്യം മുതൽ ഇന്ന് വരെയുള്ള ഈ ജാഗ്രത അനുഭവം കൂടെ സ്മരണ പോലെ സ്വപ്ന സ്മരണ നിൽക്കില്ല. അപ്പൊ ജാഗ്രത സ്വപ്നമല്ല, ജാഗ്രത പിന്നെന്താണ്? സ്വപ്നമല്ല, ജാഗ്രത തന്നെ പിന്നെന്താ? സ്വപ്നം പോലെയാണ്. സ്വപ്നം പോലെ എന്ന് വെച്ചാൽ അവിടെ ഒരർത്ഥം മാത്രമേ എടുക്കാവൂ. സ്വപ്നം എങ്ങനെയാണോ അസത്യമായിരിക്കുന്നത്, അല്ലെ ജാഗ്രതും അസത്യം. അല്ലാതെ സ്വപ്ന അനുഭവങ്ങളെ പോലെയാണ് ജാഗ്രത അനുഭവം, അങ്ങനെ എടുക്കാൻ പാടില്ല. എന്നുവെച്ചാ ഇത് സ്വപ്നമായി അറിയുന്നു എന്നല്ല, സ്വപ്നം പോലെ അറിയുന്നു എന്നാണ് വ്യത്യാസം. അങ്ങനെ എഴുതിയിട്ടുള്ളു, സ്വപ്നമായി അറിയുന്നു എന്നല്ല. സ്വപ്നം പോലെ അറിയുന്നു. ഈ സ്വപ്നമായിട്ട് നമുക്കറിയാൻ സ്വപ്നത്തെ മാത്രമേ പറ്റൂ, വേറൊന്നിനെയും പറ്റത്തില്ല. ഈ ജാഗ്രതത്തിന് സ്വപ്നമായി അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കണ്ടുപോയി ഇന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് സ്മരിക്കാനേ പറ്റും, ഓർമ്മിക്കാം അതൊരു സ്വപ്നമായിരുന്നു, അത്രേ സാധിക്കും. സ്വപ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് സ്വപ്നമാണ് എന്നറിയാൻ പറ്റില്ല, സാധാരണഗതി പറ്റില്ല. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ സ്വപ്നം കാണുമ്പം അദ്വൈത സ്വപ്നമൊക്കെ കാണാം, എന്നിട്ട് സ്വപ്നം അസത്യമാണ് ഇങ്ങനെ കൊള്ളാനും അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അദ്വൈതത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ജാഗ്രത വന്നേ പറ്റും. ജാഗ്രത വന്നു കഴിഞ്ഞാലോ ജാഗ്രതത്തിന് ജാഗ്രതയായിട്ടേ അറിയാൻ പറ്റും, കാരണം അവിടെ ഈ ദേശകാലം കൊണ്ട് തുടർച്ചയുണ്ട്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തെ നമുക്ക് സ്വപ്നമായിട്ട് അറിയാൻ പറ്റില്ല. പിന്നെ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരനുഭവം, ജാഗ്രത പോലെ തന്നെയാണ് ഒരു അനുഭവം. പക്ഷെ ജാഗ്രത പോലെയൊന്നും അറിയാൻ പറ്റില്ല. അവിടെ സത്യാനുഭവങ്ങളുണ്ടാകും, മിഥ്യായ അനുഭവങ്ങളുണ്ടായാലും എന്തായാലും ശരി, ഇതുപോലെയുള്ള ഒരു അനുഭവമാണത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇതൊക്കെ സത്യമാണ് അങ്ങനെ ഒരു ബോധം ഉണ്ടാവണമെന്നൊന്നുമില്ല. അങ്ങനെയില്ല. പക്ഷെ ജാഗ്രത പോലെയുള്ള ഒരു അനുഭവമായതുകൊണ്ട് സ്വപ്നത്തെ ഒരിക്കലും സ്വപ്നമായിട്ട് നമുക്ക് സ്വപ്നം കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. എന്നാ ഇത് ജാഗ്രതാണെന്ന് അറിയുമോ? അങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു സ്വപ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അറിയുമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? സ്വപ്നത്തിന് മൊത്തത്തിലുള്ള ഒരു അവ്യക്ത സ്വഭാവമാണ്, അതിനൊരു അവ്യക്തതയാണ്. അവിടെ എന്തൊക്കെ അനുഭവങ്ങളുണ്ടായാലും ശരി, നമുക്കതിനെ കുറിച്ച് ഉണർന്നതിന് ശേഷം ചിന്തിക്കുമ്പോൾ ഒരു അവ്യക്തത അനുഭവപ്പെടുന്നു, വ്യക്തതയല്ല. ജാഗ്രത അങ്ങനെയല്ല. കഴിഞ്ഞുപോയ ജാഗ്രതകൾ, ഉണർവുകൾ, അതൊക്കെ നമുക്ക് ഇന്ന് വ്യക്തമാണ്. സ്വപ്നത്തെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തമാണ്, ഏറെക്കൂടെ വ്യക്തമാണ്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇത് സ്വപ്നം അല്ല, മറിച്ച് ഇത് സ്വപ്നം പോലെയാണെന്നുള്ളതിനാണ് പ്രാധാന്യം. അതാണ് സ്വപ്ന ലോക, സ്വപ്ന ലോകം പോലെ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം. ഇത് അസത്യമാണ് എന്നറിയുന്നതാണ് ജ്ഞാനം. അദ്വൈതികളുടെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇത് അസത്യമാണെന്ന് അറിയുന്നതാണ്. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. സ്വപ്നം അദ്വൈത ജ്ഞാനത്തിൽ ഈ ലോകത്തെ നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും സത്യമല്ല, അസത്യമാണെന്നറിയുന്നു. അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എടുത്ത് പറയുന്നു. സ്വപ്നം പോലെ എന്ന് പറയും. സ്വപ്നലോകവത്, സ്വപ്നലോകം പോലെ. മറിച്ച് ഇത് എന്താണ്? ജാഗ്രത തന്നെയാണ്. ഇതൊരിക്കലും സ്വപ്നം അല്ല. ആർക്ക്? ജ്ഞാനിക്കും. അങ്ങനെയാണ് എന്നാൽ ഇതിനെ അസത്യം എന്ന് പറയാം. ഈ ജാഗ്രത അനുഭവം മൊത്തത്തിൽ, ഏതെങ്കിലും ഒരു സംഭവം എന്താ, മൊത്തത്തിൽ ഇതെന്താണ്? അസത്യമാണ്. ഏത് ജാഗ്രത? ഇന്നത്തെ ജാഗ്രതും കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതല്ല, അസത്യമാണ്. അപ്പൊ സർവ ജാഗ്രതകളും നമ്മൾ ഇതുവരെ സത്യമായി അറിഞ്ഞ എല്ലാ ജാഗ്രതകളും അസത്യമാണ് എന്നറിയാം. അതിനാണ് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നത്, നടിയ ചിനാവ്. അവിടെ സ്വപ്നം പോലെ എന്നല്ല പറഞ്ഞു, വിനയോ സ്വപ്നം, നീണ്ട ഒരു സ്വപ്നമാണ്. ബാല്യകാലം മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം. അവിടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അസത്യം എന്നുള്ള അർത്ഥമാണ്. അവിടെ സ്വപ്ന വത്തം എന്ന് പറഞ്ഞില്ല. അവിടെ സ്വപ്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? അസത്യം. ബാല്യകാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത അനുഭവം മുഴുവൻ അസത്യമാണ്. അതുകൊണ്ടാണ് നടിയ ജിനാവ് ഇത് അസത്യമാണെന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നടിയ ഗിനാവ് നീണ്ട സ്വപ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? നീണ്ട സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണിതെന്നല്ല അർത്ഥം. കാരണം അവിടെ സ്വപ്നമത്തം എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഗിനാവ് സ്വപ്നം. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താണ് അർത്ഥം? ബാല്യകാലം മുതൽ ഇതുവരെയുള്ള നമ്മുടെ ഈ ജാഗ്രത അനുഭവം ഇത് അസത്യമാണ്. അവിടെ പറയുന്നത് എന്താണ്? ജാഗ്രതനെ കുറിച്ചാണ് പറയുന്നത്. സ്വപ്നം വേറെ, സ്വപ്നത്തെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഗിനാവ് ഇതെന്ന് പറയുമ്പോ ഈ ജാഗ്രത, ഇതൊരു നീണ്ട സ്വപ്നം എന്ന് വെച്ചാൽ ഇതൊരു അസത്യമാണ്. ഇതുവരെയുള്ള എല്ലാ ജാഗ്രതകളും അസത്യം. നിദ്ര പോലെ നിത്യം കെടും, ഇതുപോലെ ഗിനാവും എന്ന് പറയും. അത് പിന്നെ ബാക്കിയുള്ളതിനെ പ്രത്യേകം പ്രത്യേകം പറയണം. അവിടെ ആദ്യം പറയുന്ന എന്തിനെ കുറിച്ചാണ്? ജാഗ്രത. ജാഗ്രതന്റെ മാത്രം കാര്യം പറയണം. പിന്നെ നിദ്ര ഉറക്കം, പിന്നെ സ്വപ്നം വേറെ പറയും. ഇപ്പൊ നെടിയ ഗിനാവ് എന്ന് പറയുന്നത് ജാഗ്രതത്തിന്. ഗിനാവ് എന്ന് വെച്ചാൽ അവിടെ അസത്യം എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഇതിനെ സ്വപ്നം പോലെ എന്ന് പറയണം, അല്ലെങ്കിൽ എന്ത് പറയണം? അല്ലെങ്കിൽ അസത്യം എന്ന് പറയണം. അസത്യം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു സ്വപ്നമെന്നും പറയുന്നത്. മറിച്ച് ഇതെന്തല്ല? എന്തല്ല? ഇത് സ്വപ്നമല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ആൾക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും മിസ് ചെയ്തു. എന്തുകൊണ്ട് സ്വപ്നമല്ല? ദേശകാലങ്ങളുടെ തുടർച്ച ഇവിടെ ആരായാലും അനുഭവിക്കുന്നു. അത് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും, ഇത് അസത്യമെന്ന് അറിയുന്നവനായാലും ഇത് സത്യമെന്ന് അറിയുന്നവനായാലും എല്ലാവരും എന്ത് ചെയ്യുന്നു? ദേശകാലങ്ങളുടെ തുടർച്ച ഈ ഇതിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇത് സ്വപ്നമെല്ലാം മറിച്ച് പിന്നെ എന്താണ്? ഇത് ജാഗ്രതാണ്. സ്വപ്നവും ജാഗ്രതയും മാറിപ്പോവാൻ പാടില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്വപ്നവും ജാഗ്രതയും മാറിപ്പോയാൽ വട്ടുപിടിക്കും. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കും. ഈ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഈ വണ്ടികളൊക്കെ കുറെ ഓടി ഓടി ഓടി അതിന്റെ ടയറിന്റെ സ്ക്രൂ ഒക്കെ ലൂസ് ആവുന്നത് പോലെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം എന്ത് ചെയ്യും? വിരിയൊക്കെ ലൂസ് ആവും. അപ്പം അങ്ങനെ ലൂസാവുന്ന രീതിയിൽ ചിന്തിക്കരുത്. അടുക്കും ചിട്ടയില്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആകെ ലൂസായി. അപ്പൊ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചിന്തിക്കണം. ആധ്യാത്മികമായ മാർഗത്തിലേക്ക് രണ്ട് കൂട്ടരാണ് ആധ്യാത്മിക മാർഗത്തിൽ കാണുന്നത്. ഒന്ന്, കുറച്ച് ലൂസായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു, പിന്നെ തുടരുന്നവര്. കുറച്ചുപേർ ഇങ്ങനെ വന്നതിന് ശേഷം ലൂസാവുന്നു. എന്തായാലും ലൂസ് ചെയ്യേണ്ടി കാണും. മൊത്തം നോക്കിയാൽ എന്താണ് ഈ ഫീൽഡ്? ലൂസാണ്. ഞാനിങ്ങളുടെ ഒരു വിഭാഗത്തിലായിരിക്കും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ചെറിയ ലൂസ് കുഴപ്പമില്ല, അത് വലുതാകാതെ നോക്കണം. അതിന് വേണ്ടിയിട്ട് അത് പറയുന്നു. അത് അഡ്മിറ്റ് ആകത്തൊക്കെ തരത്തിലേക്ക് പോകരുത്. ചെറിയൊരു ലൂസ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് അത് ചിന്തിക്കുന്നതിനൊക്കെ ഒരു കൺട്രോൾ വേണം. ഒരു കൺട്രോളിലേ ചിന്തിച്ചു പോകാം. അതാ കാട് കയറി ചിന്തിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാ എവിടെ പോകുന്നു പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ പല ദിവസങ്ങളിൽ സത്യമായിട്ട് വായിക്കുന്നുണ്ടല്ലോ. അത് എന്താണ്? അത് കൂടുതൽ സംഭവിക്കുന്ന എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാല് സാധാരണ അപ്പോ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു. അപ്പോ എനിക്ക് വളരെ വർഷങ്ങൾക്ക് പരിചയമുള്ള ഒരാളിപ്പോ ഇവിടെ വന്നു, ഡോറിൽ തട്ടി, കഥ പറഞ്ഞു. ഞാൻ കാണുന്നു, ഞാൻ ഒരുപാട് കാലമായി കണ്ടിട്ട്. നമ്മുടെ മനസ്സിന് പല കൃത്രിമങ്ങളും ഉണ്ട്. ഞാനീ പറഞ്ഞതുപോലെ ഒരുപാടൊക്കെ കാട് കയറി ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊള്ളാമല്ലോ. കാരണം അപൂർവമായ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. അപൂർവതയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറെ വർഷമായി ഞാൻ കാണാതിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കാണുമെന്ന് പറയുന്നത് അതൊരു അപൂർവ സംഗതിയാണ്. എന്റെ മനസ്സിൽ അത്ഭുതത്തെ സൃഷ്ടിക്കും. വലിയൊരു അത്ഭുതമായ ഇതെങ്ങനെ സംഭവിച്ചു, എത്രയോ വർഷമായി കാണാതിരുന്നതാണ്. അപ്പൊ അങ്ങനെ മനസ്സിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമ്പോൾ മനസ്സ് തന്നെ പറയും, ഓ ഞാൻ മുമ്പ് സ്വപ്നം കണ്ടാണ്, എന്തിനാ ഞാൻ കണ്ടതാണ്. ഇത് മനസ്സ് തന്നെ പെട്ടെന്നെന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി അതിന് ഒരു സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ ഇത് ഞാൻ നേരത്തെ സ്വപ്നത്തിൽ കണ്ടതാണ്, ഇന്ന് അതുപോലെ സംഭവിച്ചു. അപ്പൊ സമാധാനമായി. കാരണം ആദ്യം മനസ്സിലെന്താണ് അപൂർവം കാണുകയാണ്, അപ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. രണ്ടും അടുത്തടുത്ത് വരുന്നു. നമ്മുടെ മനസ്സ് തന്നെ അപ്പൊ പെട്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇത്? എനിക്ക് നേരത്തെ അറിയാമെന്നുള്ള കാര്യമാണ്. എങ്ങനെ അറിയാം? ഞാൻ നേരത്തെ സ്വപ്നത്തിൽ കണ്ടതാണ്. സ്വപ്നം കാണണമെന്നില്ല, കാരണം ഇതൊക്കെ മനസ്സിന്റെ ചില തട്ടിപ്പുകളാണ്. അപ്പൊ നമുക്കൊന്നും സ്വപ്നം കണ്ടെന്ന് ആ തൽക്കാലം മനസ്സ് നമ്മളെ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. നമ്മുടെ ആ അത്ഭുതത്തിൽ നിന്ന് നമ്മുടെ സമനിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും വിശ്വസിക്കണം, ഇത് ഞാൻ സ്വപ്നം കണ്ടതാണ്. ആ സമയം സ്വപ്നത്തെ നമ്മൾ ഉറപ്പിക്കുന്നതാണ് കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ മറ്റൊന്ന് സംഭവിക്കുന്നത്, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ജാഗ്രത അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 99%. 99% നമ്മുടെ ജാഗ്രത അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്, നമ്മൾ കടന്നുപോകുന്ന അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അതില് പരസ്പരം ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ വരുമെന്നുള്ളതേ ഉള്ളൂ. കൊച്ചുകുടുംബത്തിൽ സ്വപ്നം കണ്ട് വീട്ടില് അച്ഛന്റെ അനിയന്റെ ഭാര്യ മരിച്ചെന്ന്, പിന്നെ അവരോട് വിളിച്ചു ചോദിച്ച് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരത്ത് അവർ മരിച്ചു. അത് തന്നെ, അതാണ് ഞാൻ ഇപ്പൊ പറയാൻ വരുന്ന, അതാണ് ഇപ്പൊ പറയാൻ പോകുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തില് നിരന്തരമായ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് സ്വപ്നം ഉണ്ടാകുന്നത്. അപ്പോ ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു ഉത്കണ്ഠയോ, ഒരു പ്രായമുള്ള ഒരാളാണ്, രോഗിയാണ്, അങ്ങനെ മനസ്സിൽ ആ രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ രാത്രി നമ്മളൊരു സ്വപ്നം കാണും. അത് ഒരു മരണത്തെ, ആ മരണം ചിലപ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്മൾ, കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളെ അല്ലേ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും, നമുക്കറിയുന്ന ആളെ അല്ലേ സ്വപ്നം കാണാൻ പറ്റും. ചിലപ്പോൾ ആരോഗ്യമുള്ള ഒരാളും മരണവുമായി ബന്ധപ്പെടുത്തി സ്വപ്നം കാണും, ചിലപ്പോൾ ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്നം കാണും. എന്തായാലും മരണം വ്യക്തികൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതല്ല, ഇപ്പോൾ നമ്മൾ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ കാണും, നമുക്ക് പറക്കാൻ കഴിയില്ല, പക്ഷെ രാത്രി നമ്മൾ സ്വപ്നം കാണും, നമ്മൾ പറക്കുന്നതെന്നാണ്. അപ്പോൾ പക്ഷികളുടെ ആ പറക്കലും നമ്മളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുപോലെ മരണം ജനനം പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതും നമുക്ക് പരിചയമുള്ള വ്യക്തികളുമായിട്ട് ചേർത്ത് രാത്രി സ്വപ്നം കാണും. ചിലപ്പോൾ അത് യാദൃച്ഛികമായിട്ട് ഫലിച്ചില്ലെന്നും വരാം. നടക്കാത്തതാണ് കൂടുതലും, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ പക്ഷെ പിന്നീട് അത് തന്നെ. അപ്പൊ ഇത് വിശാലാന സ്വാമിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് ഇത് ഒരു സംഭവമല്ല. അപ്പൊ ഈ വയസ്സായി കിടക്കുന്നവര് അവരിവരെയൊക്കെ ചിലപ്പോ ഇങ്ങനെ സുഖമല്ലാത്തവർ അവരിവരെയൊക്കെ കുറിച്ചൊക്കെ, കാരണം മനസ്സിലൊരു ആകാംക്ഷയാണ് അവർ മരിക്കുന്നത്. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഒരാളെ കുറിച്ചായാലും ചിന്തിക്കുന്നത്, ആരെയോ ആരുടെയോ മരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും മരണ പ്രാർത്ഥനയ്ക്ക് പോയി ഒരു മരണം കണ്ട്, അപ്പൊ മനസ്സിൽ മരണം കിടക്കുകയാണ്. പിന്നെ ഓർമ്മ വന്നത് അനീഷാണ്, ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തി സ്വപ്നം കണ്ട്. ഇത് തികച്ചും യാദൃച്ഛികമായി മനസ്സ് സൃഷ്ടിക്കുന്ന മായാജാലങ്ങളാണ്. ഇതിലൊന്നും യാതൊരു എന്താണ് നമ്മുടെ ഈ ജാഗ്രതയിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ടൊന്നും നേരിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഇതുപോലുള്ള ബന്ധങ്ങൾ നമ്മള് പിന്നെ വേറൊന്നും, എന്താണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതാണ് കൂടുതൽ സംഭവിക്കുന്നത്, തേജാവ് എന്നൊക്കെ പറയുന്ന മാനസികാവസ്ഥ പോലെ. ഇതാണ് ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് മുമ്പ് കണ്ടതാണെന്ന് തോന്നുന്നു, പലപ്പോഴും അങ്ങനെ തോന്നുന്നു. ഇത് ഞാൻ മുമ്പ് കണ്ടതാണെന്ന് കാണണമെന്നില്ല, പക്ഷെ അപ്പൊ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന് ഒരു പ്രധാനമായ കാര്യം, നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ, ആശങ്കകൾ, സമ്മർദ്ദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ മനസ്സ് ഇങ്ങനെയുള്ള വിചിത്രമായ പല അനുഭവങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ സ്വപ്നം കണ്ടതുകൊണ്ട് അയാൾ മരിച്ചെന്നോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പിന്നെ അയാൾ മരിക്കുന്നത് നേരത്തെ സ്വപ്നം കണ്ടത് എനിക്കുള്ള എന്തോ ഒരു പ്രത്യേക ശേഷിയാണ്, അങ്ങനെയും ധരിക്കേണ്ട കാര്യമില്ല. ഇത് മരണവും സമൂഹത്തിലെ വ്യക്തികളെയും തമ്മിൽ നമ്മുടെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പരസ്പരം നമ്മുടെ മനസ്സ് ബന്ധപ്പെടുത്തുന്നതാണ്. അതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ 90% നമ്മൾ മറന്നു പോവുകയാണ്, ഓർക്കാൻ കഴിയുന്നത് ചെറിയൊരു 10% ഉള്ളൂ. അതുപോലെ എത്രയോ പേരുടെ മരണം നമ്മൾ സ്വപ്നം കണ്ടിരിക്കും രാത്രി. ഒരു മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മരണം നമ്മൾ സ്വപ്നം കണ്ടിരിക്കും, പക്ഷെ ഇന്ന് നമ്മൾ ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. അഞ്ചാം തീയതി രാവിലെ ജപ്പാനില് ഭയങ്കര ഭൂകമ്പം ഉണ്ടാവുന്ന ഒരാള് പ്രവചനം നടത്തി, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. 6-ാം തീയതി അമേരിക്കയിൽ പ്രളയം നടന്നു. നമ്മൾ ഞാൻ അതാണ് ഇത് ഇതും മനസ്സിന്റെ ഒരു കളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തുക എന്ന് പറയും. ഇപ്പോ ഫ്രോയിഡിന്റെ ഒരു ആവിഷ്കരിച്ച ഒരു മനഃശാസ്ത്ര പദ്ധതിയാണ് സ്വപ്ന വിശകലനം. സ്വപ്നത്തെ വിശകലനം ചെയ്തിട്ട് രോഗങ്ങൾ കണ്ടുപിടിക്കുക, അതിന്റെ ചികിത്സ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു 2-3 വാള്യമായിട്ട് ഫ്രോയിഡ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് സ്വപ്നത്തെ കുറിച്ച് ഇത് നടത്തിയാണ്. ആദ്യകാലത്തൊക്കെ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതിന് മെനക്കെട്ടു, ഇതിനെക്കുറിച്ച് സ്വപ്നത്തെ വിശകലനം ചെയ്ത് മനുഷ്യന്റെ രോഗത്തെ കണ്ടെത്തുക, ഇതൊക്കെ അതിനുവേണ്ടി ഒരുപാട് മനഃശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു ഫ്രോയിഡ്. പക്ഷെ ഒടുവിൽ ഇന്ന് മനഃശാസ്ത്രമൊക്കെ തള്ളിക്കളഞ്ഞു, അതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാട് കയറി ചിന്തിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മൾ സ്വപ്നം കാണാത്തത് സ്വപ്നം കണ്ടെന്ന് തോന്നും, അതാണ് വേറെ പ്രശ്നം. ഇതാണ് മനസ്സിന്റെ ഏറ്റവും വലിയൊരു ചതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളൊന്ന് എന്നോട് പറയുകയാണ്, ഞാനൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്റെ മനസ്സെന്ന് പറയുന്നുള്ള ഒരു ഇമോഷണലാണ് ഏ മനസ്സാണെങ്കിൽ വൈകാരികമായ മനസ്സാണെങ്കിൽ പെട്ടെന്ന് മനസ്സ് തന്നെ സൃഷ്ടിക്കണ, നിന്റെ ഒരു അപകടത്തെ ഞാൻ സ്വപ്നം കണ്ടാണെന്നല്ലേ എന്ന് നമുക്ക് ഉടനെ നമ്മുടെ മനസ്സ് പറയുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ അപകടത്തെ സ്വപ്നം കണ്ടെന്ന് എന്റെ മനസ്സ് എന്നോട് പറയും, എന്റെ മനസ്സിനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റും. അങ്ങനെ നടന്നിരിക്കണമെന്നില്ല. അപ്പോ ഇതിനെയൊക്കെ നമ്മളുടെ നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ പരസ്പരം ബന്ധമുണ്ടാക്കി കൂട്ടിയോജിപ്പിച്ച് ചിന്തിക്കുക, ഇത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് പ്രത്യേകിച്ച് കഴമ്പുള്ള ഒരു കാര്യങ്ങളുമില്ല. വിശേഷിച്ച കാര്യങ്ങളൊന്നുമില്ല. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ക്രിയേഷനാണ്. അത് ചില നമ്മുടെ ജാഗ്രത അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട്, കാരണം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് ഉണ്ട്, ആ ഡേറ്റകൾ ഉപയോഗിച്ചിട്ടാണ് സ്വപ്നത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയിലെ പലതുമായി ഇങ്ങനെ ബന്ധങ്ങൾ കാണും, മരണവും ജനനവും അപകടവും എല്ലാമായിട്ട് അതിന് ബന്ധം കാണും. പിന്നെ ഉണർന്നിരുന്ന് നമ്മൾ ഇതിനെയൊക്കെ പരസ്പരം കൊരുത്തിട്ട് ഓരോ തിയറികൾ ഉണ്ടാക്കുന്നതിന് അർത്ഥമില്ലെന്നുള്ളതാണ് എന്ന് കണ്ടിട്ടാണ് ഇന്ന് പിൽക്കാലത്ത് ഫ്രോയിഡിന്റെ ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞത്, സ്വപ്നം വ്യാഖ്യാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. ഇന്ന് മനഃശാസ്ത്ര ചികിത്സയ്ക്ക് അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രോയിഡ് അതൊക്കെ കുറെ ശ്രമിച്ചാണ്. പക്ഷെ ഫ്രോയിഡിന്റെ പഠനങ്ങൾ വളരെ ആഴമുള്ള പഠനങ്ങളായിരുന്നു. നമ്മളീ പറയുന്ന പോലെയല്ല, ഒരുപാട് മനഃശാസ്ത്ര അന്ന് പ്രചാരത്തിലിരുന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ആ ബുക്ക് വായിക്കുമ്പോൾ അതറിയാൻ പറ്റും എത്രമാത്രം ആഴത്തിലുള്ള പഠനമാണ്, നിഷ്പ്രയോജനമാണെന്ന് ഇന്ന് മനുഷ്യർ തിരിച്ചറിയുന്നു. ഫ്രോയിഡ് അതിനൊരുപാട് പരിശ്രമം നടത്തിയ ആളാണ്. പിന്നെ സ്വപ്നങ്ങൾക്ക് ഹോമിയോ ചികിത്സയിലൊക്കെ സ്വപ്നങ്ങളെയൊക്കെ വെച്ച് മരുന്ന് കൊടുക്കാറുണ്ട്, കാണുന്ന സ്വപ്നം അനുസരിച്ച്. അത് വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ടൊരു സ്വപ്നമില്ല, നിങ്ങളൊരു അസുഖമായിട്ട് ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാവുന്ന ചോദിക്കും. ഹോമിയോപ്പതിയിലുണ്ട്, ഹോമിയോപ്പതിയിൽ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഹോമിയോപ്പതി മരുന്നും അങ്ങനെ തന്നെ, അതും അങ്ങനെ തന്നെ. ഹോമിയോപ്പതി മരുന്ന് ഇന്ന് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മരുന്ന്. കാരണം അടിസ്ഥാനപരമായി ഹോമിയോപ്പതി ശരിയാണെങ്കിൽ സയൻസ് തെറ്റാണ്. ആയുർവേദത്തിനുള്ള എന്ന് വെച്ചാ ഈ പഴയ ഉണ്ടല്ലോ, പണ്ടത്തെ ഈ ശാസ്ത്രങ്ങളുടെ ഇങ്ങനെ ഉള്ള സ്വപ്നങ്ങളും അത് ഇതൊക്കെ വരും. അതൊന്നും വലിയ കാര്യമില്ല. അതിന്റെ ഒന്ന് പറഞ്ഞു അവര് ചോദിക്കും, കാരണം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പ്രാകൃതമായ ശാസ്ത്രമല്ലേ, അടിസ്ഥാനം അതിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ അസംബന്ധമല്ലേ. പിന്നെ കുറെ മരുന്നുകൾ വർക്ക്, അത് ഏതിലായാലും മരുന്നുകൾ വർക്ക് ചെയ്യും. ആദിവാസിയുടെ മരുന്ന് കഴിച്ച അസുഖം മാറത്തില്ല. അത് അതിന്റെ പിന്നിൽ സയൻസ് ഒന്നും വേണമെന്നില്ല. മാറാ രോഗങ്ങൾ ആദിവാസിയുടെ മരുന്ന് കഴിച്ചാൽ മാറും, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ഫാർമക്കോളജിയുടെ പ്രത്യേകത. അതുകൊണ്ട് സ്വപ്നമെന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, സ്വപ്നം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് നമ്മുടെ ജാഗ്രത അനുഭവങ്ങളുമായും ഒത്തു വന്നിരിക്കാം. അത് വരുന്നത് തികച്ച് യാദൃച്ഛികമാണ്. അതിന് വഴിയെ നടന്നു പോകുമ്പോൾ ഒരു തേങ്ങ തലയിൽ വീണാൽ അങ്ങനെ ഇരിക്കും. ആരെങ്കിലും പ്ലാൻ ചെയ്യണം. അതേ ഉള്ളൂ, അതുപോലെ ഉള്ളു. പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് ആ തേങ്ങ തലയിൽ വീണു എന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എവിടെയെങ്കിലും എത്തും. അത് പിന്നെ മനുഷ്യന്റെ അശ്രദ്ധ, തേങ്ങ വീഴുമ്പോലല്ല. അത് തേങ്ങ വീഴുമ്പോ, തേങ്ങ വീഴുന്നതിന് സമാധാനമില്ല. അതെ, ആ കെട്ടിടം കെട്ടിയവരുടെ കെട്ടിടം കെട്ടിയവരെയും കാരണം അങ്ങനെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു കെട്ടിടം വീണ്ടും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു എന്നൊക്കെ പറയുന്നത് തികച്ചും അനാസ്ഥയാണ്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ്. അങ്ങനെ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിൽ ആൾക്കാരെ വീണ്ടും കയറാൻ അനുവദിച്ചു. അപ്പൊ അത് അനാസ്ഥ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അത് കെട്ടിടം എന്നേ അത് അബാൻഡൻഡ് ആയ ഒരു കെട്ടിടമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. പിന്നെ അതിലെന്തിനും ഉപയോഗിച്ചു? അപ്പൊ അത് തേങ്ങ വീഴുമ്പോഴല്ല, തേങ്ങ പോകുന്നതല്ല, നമ്മള് തറ വഴി നോക്കി പോകുന്നു. മേളിൽ തേങ്ങ ഉണങ്ങിയിരിക്കുന്ന നമ്മൾ അറിയുന്നില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് അത് തറയിൽ കൂടെ വീഴുന്നത്. അതിന് ഒരു സമാധാനമില്ല, ആർക്കും ഒരു സമാധാനം പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി ചക്ക വീണ്ടും മരിച്ചെന്നുണ്ട്. നല്ല വെയിറ്റുള്ള സാധനമല്ല. അതിന്റെയൊക്കെ കാരണം നമുക്ക് തേടിപ്പോയ ഉത്തരം കിട്ടത്തില്ല. യാദൃച്ഛികത എന്ന് പറയുന്നത് ഇതങ്ങനല്ല, ഇത് അനാസ്ഥ കെടുകാര്യസ്ഥ. അത് രണ്ടും ഒരുപോലെ കാണരുത്. ഇത് തെങ്ങിന്റെ അനാസ്ഥയല്ല, നമ്മുടെ അനാസ്ഥയല്ല. മനുഷ്യൻ വഴി കടന്നു പോകും, മേളിൽ നിന്ന് വീഴും. നടക്കുമ്പോഴെല്ലാം മേളിൽ തേങ്ങ ഉണ്ടെന്ന് നോക്കി നടക്കാൻ പറ്റും അവർക്ക്. അത് പ്രായോഗികമല്ലല്ലോ, ഇതങ്ങനെയല്ലല്ലോ. ഒഴിവാക്കേണ്ട സാധനം മനുഷ്യൻ കെട്ടിപ്പൊക്കി വെച്ചാണ് ഒരു കെട്ടിടം. അതിനൊരു കാലാവധിയുണ്ട്, പരിശോധിച്ച് എഞ്ചിനീയർമാർ പറഞ്ഞ് ഇത് ഉപയോഗിക്കാൻ പാടില്ല, പകരം വേറെ നിർമ്മിക്കണം. വീണ്ടും അത് ഉപയോഗിച്ചു. അപ്പൊ കാലാവധി കഴിഞ്ഞ കെട്ടിടത്തിൽ കയറി ഉപയോഗിച്ച ഏത് സമയം അത് മറിഞ്ഞു വീഴും. അതിന് അനാസ്ഥയെന്ന് പറയുന്നു. അതിന് തക്കതായ കാരണമുണ്ട്, കെടുകാര്യസ്ഥതയാണ്. അതാ ഭരണ സംവിധാനത്തിന്റെ പെശവ് കൊണ്ടാണ് ആ സ്ത്രീ, അവർക്കറിയില്ലല്ലോ ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നതിനെ കുറിച്ച് അധികം ചിന്തിച്ച് ഇന്നിപ്പോ ചില സ്യൂഡോ സയൻസുകളൊക്കെ ഉണ്ട്, ചില വ്യാജ സയൻസുകൾ, സ്വപ്നത്തെ വിശകലനം ചെയ്ത് ഫലം പറയുക, സ്വപ്നത്തെ വിശകലനം ചെയ്തിട്ട് പൂർവ്വജന്മങ്ങളെ കുറിച്ച് പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില തട്ടിപ്പ് പരിപാടിയുമായിട്ട് ആൾക്കാർ കാണപ്പെടുന്നു യൂട്യൂബിലും അവിടെ കൂടി. കുറെ പേര് അങ്ങനെയുണ്ട്, അവർ പറഞ്ഞിരുന്നു നിങ്ങൾ ആരായിരുന്നു എന്നൊക്കെ. പൂർവ്വജന്മം പറയുന്നവരുണ്ട്, സ്വപ്നമൊക്കെ കണ്ടിട്ട് പറഞ്ഞുതരും. പറഞ്ഞ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും പൂർവ്വജന്മത്തിൽ അവർ പറയുന്നത് ശരിയോ തെറ്റോ? ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. അവര് പറയും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു, അതിന്റെ മുമ്പ് ജന്മത്തിൽ ഇന്നതായിരുന്നു, അതാണ് ഇതാണ്. മനുഷ്യനങ്ങ് വിശ്വസിക്കും. പൂർവ്വജന്മം പറഞ്ഞാലോ ഭാവി ജന്മം പറഞ്ഞാലോ നമുക്ക് വിശ്വസിക്കുന്ന വൃത്തിയുള്ളു. കാരണം നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ, മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, മനസ്സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോ അത് ഒരാൾ ഒരു തെളിവില്ലാതെ പറയുകയാണെങ്കിൽ അത് അസത്യമാണ്, തള്ളിക്കളയേണ്ട കാര്യമാണ്. തെളിവില്ല, അതുകൊണ്ട് തന്നെ അതില്ലാത്തതാണ് എന്ന് പറയാം. നമുക്കറിയാൻ സാധ്യതയുള്ളു, പക്ഷെ നമുക്കറിയാൻ ഒരു സാധ്യതയില്ല മനുഷ്യൻ. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? നമുക്ക് അറിയില്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? സ്വർഗം നരകം എന്ന് പറയും. സ്വർഗം നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിനും നരകത്തിനും ആർക്കും ഒരു തെളിവും ഹാജരാക്കാൻ പറ്റില്ല. എന്നാൽ ഉണ്ടെന്ന് തറപ്പിച്ച് പറയുന്നു ഇവിടെ മതസാഹിത്യത്തിൽ പറയും. അപ്പോ ഉണ്ടെന്ന് തറപ്പിച്ച് നോക്ക് പറയുന്നു, എന്നാൽ അതിന് ശരിയാണെന്ന് തെളിവിക്കുന്നതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്നത് എന്താണ്? അത് ഇല്ല എന്നാണ് എന്റെ അർത്ഥം. അതിനെ കുറിച്ച് നമുക്ക് അറിവില്ലെന്നുള്ളതല്ല, ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല. ഉണ്ടെന്ന് പറയുകയും തെളിവ് ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സ്വർഗവും നരവും ഉണ്ടെന്ന് തറപ്പിച്ച് പറയുകയും തെളിവ് ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ അത് അസത്യം, അത് കള്ളമാണ് പറയുന്നത്. അങ്ങനെ ഒന്നില്ല എന്നർത്ഥം. അതിന് അറിവില്ലായ്മയിലല്ല പെടുത്തേണ്ടത്, എന്താണ് അസത്യമായിട്ട് ഇല്ലാത്തവണം തള്ളിക്കളയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് തെളിവ് ഹാജരാകും. നമ്മൾ തറപ്പിച്ച് പറയുന്ന ഒരു കാര്യത്തിന് തെളിവ് ഹാജരാകും. ഇപ്പോ എന്റെ എന്താണ് മുമ്പിലിരിക്കുന്ന പുസ്തകം, ഈ പുസ്തകം എന്ന് പറയുന്ന അനേക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഇതിന്റെ അകത്തുള്ള കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കണങ്ങളില്ല എന്ന് പറയുന്ന നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, എനിക്കറിയില്ലെന്നേ പറയാൻ പറ്റും. കാരണം അത് കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, അതെന്റെ അറിവില്ലായ്മയാണ്, അസത്യമല്ല. എന്തുകൊണ്ട്? എനിക്കതറിവില്ല, പക്ഷെ അത് ഒരു യാഥാർത്ഥ്യമാണ്, അതിന് തെളിവുകളുണ്ട്. ഇത് കണങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായത്, തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കറിയില്ല, അതെന്റെ അറിവില്ലായ്മയാണ്. അപ്പൊ അസത്യം വേറെയാണ്, അറിവില്ലായ്മ വേറെയാണ്. അറിവില്ലായ്മ എന്ന് വെച്ചാൽ അത് തെളിയിക്കാൻ പറ്റിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കറിയില്ല. അസത്യം എന്ന് വെച്ചാൽ അതിന് തെളിവേ ഇല്ല, ഒരിക്കലും തെളിയിക്കാനും പറ്റത്തില്ല, അത് അസത്യമാണ്. അപ്പൊ ഈ രണ്ടും നമ്മൾ തിരിച്ചറിയണം. അസത്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടു രണ്ടാണ്. മനസ്സിലായോ? ചിലവുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യമാണ്, നമുക്ക് അറിയാത്ത കാര്യമില്ല. ചിലവുള്ള മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാ എന്താണ്? എനിക്കറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് അസത്യമാണ്. അങ്ങനെ ചിലവുള്ള മനുഷ്യനില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ചിലവുള്ള മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ തെളിവ് കാണിക്കുന്നു. നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് അസത്യമാണ്, നമ്മൾ പറയുന്നത് കള്ളമാണ്. അതിന് യാതൊരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയും. അത്തരം കാര്യങ്ങൾ നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് പറയാൻ പറ്റില്ല. അസത്യമാണ്, അസത്യത്തെയും അറിവില്ലായ്മയും തിരിച്ചറിയും. സ്വർഗ നരകങ്ങൾക്ക് അസത്യമാണ്, മനുഷ്യനെ പറ്റിക്കാൻ പുരോഹിതന്മാരുണ്ടാക്കി. പക്ഷെ മനുഷ്യന് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? നമ്മൾ അറിഞ്ഞത് കുറച്ചും നമ്മുടെ അറിവില്ലായ്മ കൂടുതലുമാണെന്നാണ്. അതെപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ വിഷയത്തിലും നമ്മൾ അറിയാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ, അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അതിനെപ്പോഴും അംഗീകരിക്കണം. അറിയില്ലായ്മയുടെ പേരിൽ അസത്യത്തെ സത്യമെന്ന് കരുതാൻ പാടില്ല. അതുകൊണ്ട് സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ എന്താണ്? പലതും യാദൃശ്ചികമായ കാര്യങ്ങളാണ്. അതിനെ ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിനെ കുഴയ്ക്കേണ്ട യാതൊരു കാര്യം, അത് എന്താണ്? അസത്യം. അതാണ് ഇവിടെയും പറയും, ഗുരു പറയുന്നത് സ്വപ്നം എന്ന് പറയുന്ന എന്താണ്? അത് അസത്യം. സ്വപ്നം അസത്യമാണെങ്കിൽ ഇവിടെ പറയുന്നു അദ്വൈതികളുടെ സിദ്ധാന്തമാണ് ഈ പ്രപഞ്ചവും അതുപോലെയാണ്, സ്വപ്നം പോലെയാണെന്ന് വെച്ചാൽ അസത്യമാണ്. അതാണ് ഈ പദ്ധതി പറയുന്നത്. ശരി.